തത്തിൽ ജഗത്ത് പ്രകടമായി എന്നൊന്നാണ്. അധ്യാരോ ദർശനത്തിൽ തന്നെ ജഗത് സൃഷ്ടിയെ കുറിച്ച് പലതരത്തിൽ പറഞ്ഞിട്ട് അവസാനം പറയും, ധാനാധിപ വടോ യസ്മാ പ്രാതുരാസീതം ജഗത് സബ്രഹ്മ സശിവോ വിഷ്ണു സപ്പര സർവൈവ. എങ്ങനെയാണ് ഒരു വിത്തിൽ നിന്ന് വൃക്ഷം പ്രകടമാകുന്നത്? അതൊരു തരത്തിലൊരു പ്രകടമാകലാണ്. അതിങ്ങനെ പതുക്കെ പതുക്കെ വളർന്നു വരുന്നതാണെങ്കിലും ഒരു ചെറിയ വിത്തിൽ നിന്നാണ് വൃക്ഷം പ്രകടമായതെന്ന് പറയും. അപ്പോ അങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെ ഒരു ചെറിയ ആ ബീജത്തിന്റെ ഒരു ചെറിയൊരു പൊടിപ്പ് അങ്ങനെ വന്ന് ക്രമേണ ക്രമേണ വളർന്നു വളർന്നു വളർന്നു അങ്ങനെ വരുന്നെന്നല്ല പറയുന്നത്. യുഗപത്ത് അല്ല, ഇങ്ങനെ എപ്പോഴും പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ് ജഗത്ത്. അതാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാലും അതിങ്ങനെയാണ് പ്രാതുരാസി എന്ന് വെച്ചാൽ പ്രകടമായി എന്നാണ്. ഇപ്പൊ സൃഷ്ടി എന്ന് പറയുന്ന ഒരു പ്രകടമാകലാണെന്നാണ് ഇവിടെ സത്തിൽ. എപ്പോ? എപ്പോഴും അതിങ്ങനെ പ്രകടമാവുകയാണ്, സത്തിൽ പ്രകടമാവുകയാണ്. സുത്തേരിവ പ്രാതുരാസി എന്ന് പറയും. ഉറക്കത്തിൽ നിന്ന് നമ്മൾ ഉണരുമ്പോ നമ്മുടെ കാഴ്ചയിൽ പറ്റിയല്ല നമ്മൾ കാണുന്നു. വിശ്വത്വം മുഴുവൻ നമ്മൾ കാണുന്നില്ല, അറിയുന്നില്ല. എന്നാലും നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഗ്രഹിക്കുന്ന ഒരു ലോകമുണ്ടെന്ന് നമ്മളിലും പുറത്തും അകത്തും പുറത്തുമാണ്ട് അതിങ്ങനെ ഉണർന്നു വരുമ്പം കാണുകയാണ്. ഇത് നമ്മുടെ ഒരു ചെറിയ ലോകം. ഇതുപോലെ സത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഈ ലോകം ഇങ്ങനെ പ്രകടമാകുകയാണ്. എപ്പോ? എപ്പോഴാണ്? സത്യ നിന്ന് പ്രകടം എപ്പോഴും അങ്ങനെയാണ്. എപ്പോഴെന്ന് ചോദിക്കുന്ന അർത്ഥമില്ല, എപ്പോഴും അങ്ങനെ പ്രകടമായിക്കൊണ്ടിരിക്കും. സത്യ പ്രകടീഭാവമാണ് അത്. ഏതുപോലെ ചെറിയ ഒരു സൂക്ഷ്മമായ ആലിന്റെ വൃക്ഷത്തിൽ നിന്ന് എങ്ങനെയാണോ ആല് പ്രകടമായത്, ക്രമേണ എന്നുള്ളത് അവിടെ അംഗീകരിക്കുന്നില്ല. പെട്ടെന്നെല്ലാം പ്രകടമാകുകയാണ്, എപ്പോഴും അതിങ്ങനെ പ്രകടമായിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ആധാരമായിരിക്കുന്നത് നിരുപാധികമായ അറിവാണ്. അറിവിലതിങ്ങനെ പ്രകടമായിട്ടുണ്ട്. അങ്ങനെ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഈ ജഗത്തിൽ, അതാണ് ഈ ജഗത്ത് എന്ന് പറഞ്ഞാൽ ഈ ഭൂമി മാത്രമല്ല, സൗരയൂഥമല്ല, നമ്മൾ ഈ മാനത്ത് കാണുന്ന നക്ഷത്രങ്ങൾ മാത്രമല്ല, അതിനും അപ്പുറം ഏതൊക്കെയുണ്ടോ എല്ലാം നമ്മൾ അറിയാത്തതും എല്ലാം പ്രകടമായിരിക്കുന്നു ഇവിടെ. സത്തിൽ പ്രകടമാണ്. ഇപ്പൊ സത്തിൽ പ്രകടമായെല്ലാം നമ്മൾ അറിയുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും നമ്മുടെ പരിമിതങ്ങളായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നതേ അറിയുന്നുള്ളൂ. നമ്മൾ അറിയാത്ത എത്രയോ ഉള്ളതാണ്. പക്ഷെ ഇതെല്ലാം സത്തിൽ പ്രകടമായെന്നാണ്. ധാനാധിപ പട്ടോ യസ്മാ പ്രാതുരാസി, അത് ഏതെന്ന് പ്രകടമായോ, അപ്രകടമായ ഈശ്വരനെന്നോ സത്തെന്നോ ബ്രഹ്മമെന്നോ അറിവെന്നോ ആനന്ദമെന്നോ ഏത് ശബ്ദം, ഇങ്ങനെ ഏത് ശബ്ദം കൊണ്ടുവേണോ പറയാം. ഇതാണ് ഗുരുവിന്റെ സിദ്ധാന്തം. ഇങ്ങനെ പ്രകടമായതാണ് ഈ ജഗത്ത്. ചിലപ്പോ അതിനെ ഈശ്വരൻ എന്ന് പറഞ്ഞു സ്തുതിക്കും. അങ്ങനെ പ്രകടമായതിലാണ് എന്തുള്ളത്, അപ്രകടമായിരിക്കുന്നതാണ് ആ പ്രകടമായത് ഏതിൽ നിന്നാണോ പ്രകടമായത് അതാണ് ശിവനും വിഷ്ണുവും ബ്രഹ്മാവും ഞാൻ നീ എന്ന് വേണ്ട എല്ലാം. ചിത്തും ജഡവുമായിരിക്കുന്ന സർവവും ചിത് ജഡ സംയുക്തമായിരിക്കുന്ന ഇത് മുഴുവൻ എന്താണ് അങ്ങനെ പ്രകടമായതാണ്. ആ പ്രകടമായതിൽ പെട്ടതാണ് നമ്മൾ പറയുന്ന വിഷ്ണു എന്ന് പറയുന്ന അത് ശിവനെന്ന് പറഞ്ഞ് ആരാധിക്കുന്നവനത്തിന് ബ്രഹ്മാവെന്ന് വിളിക്കുന്നതും എന്നുവെച്ചാൽ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ദേവതകൾ അത് അതിപ്രകടമായത് അത് പുരാണ പ്രസിദ്ധമാണ്. സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ സൃഷ്ടിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഇനി സൃഷ്ടിക്കാൻ പോകുന്നു അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾ പറയുന്ന എന്താണ് ഇവിടെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു ഓരോന്നിനെ ഇങ്ങനെ സൃഷ്ടിക്കുന്നു അല്ലേ. മാതാപിതാക്കള് മക്കളെ സൃഷ്ടിക്കുന്നു, മക്കള് വീണ്ടും മക്കളെ സൃഷ്ടിക്കുന്നു. ഈ സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നതാണ് എന്താണ് സൃഷ്ടി എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു. ആ പിന്നെ പറയും ഇനി സൃഷ്ടിക്കാനുണ്ട്. ഇനി സൃഷ്ടിക്കാനുണ്ട് എന്നുവെച്ചാൽ ഭാവിയിലെ സൃഷ്ടി വരാനുണ്ട്. അത് മനുഷ്യൻ മനുഷ്യനെ സൃഷ്ടിക്കുന്നു, മൃഗങ്ങൾ മൃഗങ്ങളെ സൃഷ്ടിക്കുന്നു, പിന്നെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു ലോകത്തിൽ പലതിനെയും സൃഷ്ടിക്കുന്നു. എന്തേ കാറും വീടും ഫോണും എല്ലാം സൃഷ്ടിച്ചില്ലേ മനുഷ്യൻ. അപ്പൊ മനുഷ്യന്റെ സൃഷ്ടി അതിപ്പോഴും മനുഷ്യൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും സൃഷ്ടിക്കാനുണ്ട്. ഇതൊക്കെ എന്താണ് ഒരു ജീവൻ എന്റെ വ്യവഹാരത്തെ ആശ്രയിച്ച് പറയുന്നതാണ്. ജീവവ്യവഹാരത്തെ ആശ്രയിച്ച് പറയുന്ന സൃഷ്ടിയാണ്. ജീവവ്യവഹാരത്തെ ആശ്രയിച്ചുള്ള സൃഷ്ടിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. എന്നുവെച്ചാൽ ജീവൻ എന്ത് ചെയ്യുന്നു, ജീവനുള്ള അധ്യാസം വരും. അധ്യാസം എന്ന് പറഞ്ഞാൽ ശരീര താതാത്മ്യം വരുന്നു. ആ ശരീര താതാത്മ്യം എപ്പോ വരുന്നു, എപ്പോഴാണോ അവന് ബോധം വരുന്നത്. കൃത്യമായി എപ്പോഴാണ് ബോധം വരുന്നത്? ബോധം പ്രകടമാണെന്ന് പറയാൻ പറ്റില്ല. പിതാവിന്റെ ബീജവും മാതാവിന്റെ അണ്ടവും തമ്മിൽ സംയോഗിക്കുമ്പോഴാണ് എന്ത് വരുന്ന, അവിടെ ഒരു പുതിയ ജീവൻ വരുന്നു. പക്ഷെ പിതാവിന്റെ ബീജത്തിലും മാതാവിന്റെ അണ്ടത്തിലും ജീവനുണ്ടെങ്കിലേ ഇത് വരത്തുള്ളൂ. ചത്തുപോയതാണെങ്കിൽ വരുമോ? അപ്പൊ ജീവൻ അവിടെയൊക്കെ ഉണ്ട്, ഓരോ കോശങ്ങളിലും. അതെന്താണ്, വെറും കോശങ്ങളാണ്, സെല്ലുകളാണ്. അവിടെയൊക്കെ ജീവനുണ്ട്, അതിലൊക്കെ അതൊക്കെ നശിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകത്തില്ല. അപ്പൊ അവിടെയും ഉണ്ട്. പക്ഷേ നമ്മൾ ഈ പറയുന്ന ബോധം എന്ന് പറയുന്നത് എന്താണ്, അതിങ്ങനെ പ്രകടമാകുന്ന എപ്പോഴാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ പ്രകടമായി കഴിഞ്ഞാൽ തന്നെ പിന്നെ ദേഹബോധം വരുന്നത് എപ്പോഴാണ് അതൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. എത്രാമത്തെ വയസ്സിലാണ്, ഗർഭത്തിലിരിക്കുമ്പോഴാണോ ദേഹബോധം ഉണ്ടായത്, പുറത്തു വന്നാണോ, അതൊന്നും നമുക്ക് വ്യക്തമല്ല. നമുക്ക് ബോധം വ്യക്തമാകുന്നതിന് അതുകൊണ്ടല്ലേ, എന്തുകൊണ്ട് ആർക്കും ഗർഭത്തിലിരുന്നാന്ന് ഓർമ്മയില്ല, ഉണ്ടോ അവിടെ എങ്ങനെ ഇരുന്നു ആർക്കും ഓർമ്മയില്ല. അത് പൂർവ്വജന്മം പോലെയാണ്. ഒരാൾ പറയുന്ന എനിക്ക് പൂർവ്വജന്മം ഉണ്ടായിരുന്നു, ഇപ്പൊ ഓർമ്മയുണ്ടോ? ഇല്ല. ഗർഭത്തിലിരുന്നത് പോലും ഒരാൾക്ക് ഓർമ്മയില്ല. അവിടെ എങ്ങനെയിരുന്നു, സുഖമായിരുന്നോ ദുഃഖമായിരുന്നോ? പിന്നെ ഗർഭോപനിഷത്തിലൊക്കെ പറയും എന്താണ്, അവിടെ ഇങ്ങനെ മലത്തിന്റെയും മൂത്രത്തിന്റെയും ഇടയിലൊക്കെ കിടന്നു. അത് വെറുതെ പൊട്ടത്തരങ്ങളാണ്. അവിടെ ശരിയായ കവറിന്റെ അകത്താണ് വരുന്നത്, ഒരു പ്ലാസ്റ്റിക് കവറിന്റെ അകത്ത്. അതിനകത്ത് മലവും മൂത്രവും തട്ടിയിട്ടില്ല. പൊട്ടത്തരങ്ങൾ പറയുന്നതാണ്, മലവും മൂത്രവും. പിന്നെ കഴിച്ച എന്താണ് എരിവ്, അമ്മ എരിവ് കഴിച്ച അതൊക്കെ. അങ്ങനെയൊന്നുമില്ല, വളരെ സുരക്ഷിതമായ എ സി മുറിയിലായിരുന്നു അവിടെ. അതാണ് പുറത്തു വരുമ്പോൾ കരയുന്നത്. ഇവിടുത്തെ ഈ ചൂടും തണുപ്പും ഒക്കെ അടിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കരയുന്നത്. അതുകൊണ്ട് നല്ല സൗകര്യമായിട്ടായിരുന്നു. അവിടെയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എവിടെയായാലും ഉണ്ടാകുമല്ലോ. എ സി മുറിയിരുന്ന ചിലപ്പോൾ കൊതു കടിച്ചെന്നിരിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ നമ്മുടെ പുരാണങ്ങളിൽ ആദ്യമൊക്കെ പറയുന്നതൊക്കെ 90% പൊട്ടത്തരങ്ങളാണ്. ഇതിനെ കുറിച്ചൊന്നും അറിയാൻ വയ്യാത്ത. അങ്ങനെ അപ്പൊ അതിലൊന്നും ഇതില്ല. പിന്നെ അവിടെയും ഇരിക്കുമ്പോഴും അവിടെയും സുഖവും ദുഃഖവും ഒക്കെ അനുഭവിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. അതെങ്ങനെ, മാതാവുമായി ബന്ധപ്പെട്ട് മാതാവിന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ടായിരിക്കുന്നു, അതുകൊണ്ട് സുഖദുഃഖങ്ങളൊക്കെ അനുഭവിച്ചിരുന്നു. അത് വേറെ, ഈ പറയുന്ന പോലെയല്ല, അത് വേറെ തരത്തിലാണ്. എന്നാലും ബോധം നമുക്കവിടെയൊക്കെ നമ്മൾ ശരിക്കെല്ലാം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഉണർന്നു വന്നപ്പോൾ നമ്മളെല്ലാം ജനിച്ചപ്പോൾ എല്ലാം സ്മരിച്ചില്ല. ജനിച്ചിട്ട് തന്നെ ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. മാസങ്ങൾ കഴിഞ്ഞ്, വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ചെറുതായിട്ട് ഓർമ്മ വരുന്നത്. എന്തേ, ഇപ്പോ അപ്പോഴാണ് നമ്മൾ ദേഹബോധം ഒക്കെ ഉണ്ടാകുന്നത്. ശിശുവായിരിക്കുമ്പോൾ ദേഹബോധം ഇന്നെങ്ങനെയുണ്ടോ അതുപോലെയല്ല. അന്ന് ദേഹത്ത് ഒരു കൊതു വന്നിരുന്ന് കടിച്ചാൽ കരയും, അതിനുള്ള ദേഹബോധം ഉണ്ട്. അതിനപ്പുറം ഇന്ന് നമ്മൾക്ക് എങ്ങനെയാണോ ദേഹബോധം ഉള്ളത്, അതുപോലെയുള്ള ദേഹബോധം ഒന്നും ഇല്ല. ദേഹബോധം ഇല്ലാതല്ല, അത് സഹജമായിരിക്കുന്ന ഒരു ബോധം. അത് കഴിഞ്ഞാണ് ഈ ദേഹബോധം വരുന്നത്. ഇപ്പോഴാണ് നമ്മളതിനെ ഒരു അധ്യാസം എന്നൊക്കെ തിരിച്ചറിയുന്നത്. ദേഹതാതാത്മ്യം വന്നിരിക്കുകയാണ്. ഈ അധ്യാസം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രവൃത്തിയായി, അതനുസരിച്ചിട്ടാണ് മനുഷ്യൻ ഓരോന്നും പ്രവർത്തിക്കുന്നത്. അപ്പോ അതാണ് ശൈശവത്തിലെ ആ പ്രവൃത്തികൾ, ശിശുവായിരിക്കുമ്പോഴുള്ള പ്രവൃത്തികളും ബോധപൂർവമുള്ള പ്രവൃത്തികളല്ല. എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു, കൈകാലോട്ടടിക്കുന്നു, കരയുന്നു. ബോധം ഉറച്ചു കഴിഞ്ഞാലുള്ള പ്രവൃത്തിയോ, അപ്പൊ അവൻ പ്ലാൻ ചെയ്ത് ചിന്തിച്ചൊക്കെ പ്രവർത്തിക്കുന്നു. അതാണ് പ്രവൃത്തിയുടെ വ്യത്യാസം. അപ്പോഴും ഉണ്ട് പ്രവൃത്തി, ഇപ്പോഴും ഉണ്ട്. അപ്പോഴും ഉണ്ട് ദേഹബോധം, ഇപ്പോഴും ഉണ്ട്. വ്യത്യാസമുണ്ട്. ഈ അധ്യാസം ദൃഢമാകുമ്പോൾ വ്യവഹാരവും ദൃഢമാകും. അങ്ങനെ ഒരു വ്യവഹാരത്തിൽ, വ്യവഹാരമാണ് സൃഷ്ടി, അവന്റെ മനുഷ്യന്റെ സൃഷ്ടി. അല്ലേ, വീട് വെച്ച മനുഷ്യരാണ്. ഒരു ശിശുവിന് അത് വീട് വയ്ക്കാൻ പറ്റുമോ? പറ്റും. അപ്പൊ ഇവിടെ എന്താണോ, അധ്യാസം ദൃഢമായി, വ്യവഹാരം ദൃഢമായി വരുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, അവൻ പിന്നെ സൃഷ്ടി തുടങ്ങും. പലതരത്തിലുള്ള സൃഷ്ടി. അതാണ് ഈ ലോകത്തെ ഇങ്ങനെ മാറ്റിമറിച്ചിരിക്കുന്നത്. അപ്പൊ അവന്റെ ചിന്തയ്ക്ക് ശക്തി വരും, പ്രവൃത്തിക്ക് ശക്തി വരും. ഈ സൃഷ്ടിയെ കണ്ടുകൊണ്ട് ജഗസൃഷ്ടി ഇതുപോലെയാണെന്ന് ചിന്തിക്കാൻ പാടില്ല. അപ്പൊ ഈ സൃഷ്ടി എന്ന് പറയുന്നത് എന്താണോ, ഇങ്ങനെ ജീവന്റെ സൃഷ്ടി, എല്ലാ ജീവന്മാരും സൃഷ്ടി. അപ്പോ നമ്മൾ ചേതനങ്ങളെന്ന് കരുതുന്നതും അചേതനങ്ങളെന്ന് കരുതുന്നതിനും എല്ലാം വ്യവഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അചേതനമായി കണക്കാക്കുന്നതാണ് വരുന്നത്. അതിനും വ്യവഹാരമുണ്ട്. അതെന്ത് ചെയ്യുന്നു, ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അഗ്നി അചേതനമായിട്ടാണ് കഴിഞ്ഞത്, അത് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. വായു അചേതനമായി കരുതുന്നു, അതെന്ത് ചെയ്യുന്നു, വീശിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലായിടത്തും ഉണ്ട് സൃഷ്ടി. എന്നുവെച്ചാൽ കർമ്മം എവിടെയുണ്ടോ അവിടെ എന്നുണ്ടോ സൃഷ്ടിയുണ്ട്. ഈ സൃഷ്ടി എന്ന് പറയുന്നത് ഇതില് നടക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, പ്രകടമായി എന്ന് പറയുന്നു. അത് സത്തിൽ നിന്ന് അത് പ്രകടമായി എന്ന് പറയുമ്പോൾ ഈ സൃഷ്ടിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് കാലദേശബോധത്തിൽ നിന്നാണ്. അതാണ് നമ്മൾ പറയുന്നത് വർത്തമാനത്തിൽ സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുന്നു, ജീവസൃഷ്ടി. ഇന്നലെ ഇതില്ലായിരുന്നു, ഇന്നിതുണ്ട്, നാളെ ഇത് കാണില്ല. അപ്പൊ കാലബോധത്തിനനുസരിച്ച് നമ്മൾ പറയുന്നത് കാലദേശ ബോധങ്ങൾക്കനുസരിച്ച്. ഈ എന്താണ് ധനാധിപം കൊടോ യസ്മാ ബ്രഹ്മത്തിൽ നിന്ന് അല്ലെങ്കിൽ സത്തിൽ നിന്ന് സൃഷ്ടി എന്ന് പറയുമ്പോൾ അവിടെ കാല ദേശ ബോധങ്ങളും സൃഷ്ടിക്കപ്പെടുകയാണ്. കാലവും ദേശവുമല്ല, അതെല്ലാം അതിനോടൊപ്പം വരികയാണ്. അപ്പോ അതിനെ സംബന്ധിച്ച് നമുക്ക് വർത്തമാനം ഭൂതം ഭാവി എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം വർത്തമാനം ഭൂതം ഭാവി എല്ലാം എന്താണ് ഒരു കാലത്തിന് അധീനമായിട്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. അത് നമ്മുടെ ചിന്തയാണ്, ആരുടെ? ജീവന്മാരുടെ ബോധം ഉള്ളടത്ത ചിന്തയാണ് ഭൂതം വർത്തമാനം ഭാവം. മനുഷ്യന് മാത്രമല്ല ഭൂതഭാവ വർത്തമാന ഭാവി കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്, മൃഗങ്ങൾക്കും ഉണ്ട്. പക്ഷി മൃഗാദികൾക്കും എന്തുണ്ട്? ബോധ വർത്തമാന ഭാവി കാലത്തെ ചിന്തിച്ചാണ് അവരും ജീവിക്കുന്നത്. ആണോ? അങ്ങനെ ഒരു കാലമാണോ? അത് വെളിച്ചമല്ലേ, വെളിച്ചമാണ് കാലമെന്ന് പറയുന്നത്. ഒരു പക്ഷി കൂട് വയ്ക്കുന്ന കണ്ടിട്ടുണ്ടോ? അപ്പൊ അതിനറിയാം നാളെ ഞാൻ മുട്ടയിടാൻ പോവുകയാണ്. അതിന് ഭാവിയെ കുറിച്ച് അറിയാം, ഭാവിയെ കുറിച്ച് അറിയാന്നുള്ളതുകൊണ്ടാണ് അതെന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു തന്നെയാണ്. എല്ലാ ജീവികൾക്കും അറിയാം കാലബോധമുണ്ട്, കാരണം അതിന് അവർക്കെല്ലാം പ്ലാനിങ് ഉണ്ട്. മനുഷ്യനെ പോലെ തന്നെ ഏത് ജീവിയെ ശ്രദ്ധിച്ചാലും നമുക്ക് മനസ്സിലാവും അവരെല്ലാം എന്ത് ചെയ്യുന്നു. വെളിച്ചം ഇരുട്ടെന്നൊക്കെ പറയുന്ന കാലമല്ല, നമ്മൾ വെളിച്ചം ഇരുട്ടും വെച്ച് കാലത്തെ കണക്കാക്കുന്നു എന്നേ ഉള്ളൂ. കാലം എന്ന് പറയുന്നത് അതല്ല, കാലം എന്ന് പറയുന്നത് നമ്മുടെ ബോധം അറിവിൽ പ്രകടമാകുന്ന ഒന്നാണ് കാലം. ഇന്നലെ ഇന്നും നാളെ ഇതെല്ലാം ജീവജാലങ്ങൾക്കും ഉണ്ട്. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു, ഭാവിയിൽ എന്ത് വേണമെന്ന് ചിന്തിക്കുന്നു. മനുഷ്യൻ അവരുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ കുട്ടി ജനിച്ചാൽ എന്തൊക്കെ വേണമെന്ന് അവർ പ്ലാൻ ചെയ്യുന്നു, എന്തെല്ലാം ചെയ്യുന്നു. മൃഗങ്ങളും അതുപോലെ തന്നെ അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പലതും പ്ലാൻ ചെയ്യുന്നതാണ്, കൂടുണ്ടാക്കുന്നത്. കിളികൾ കൂടുണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ കൂട്ടിൻ്റെ അകത്ത് നല്ല മൃദുവായ സാധനങ്ങളുണ്ട്. എന്തിനാണ്? എന്റെ കുഞ്ഞ് പക്ഷി വിരിഞ്ഞു വരുമ്പോൾ അതിന്റെ ദേഹത്ത് മുള്ളൊന്നും കൊള്ളരുത്. അതെ, പിന്നെ ശത്രുക്കളിൽ നിന്ന് ആക്രമം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ എന്തൊക്കെ വേണം, ഇതൊക്കെ അവർ മുൻകൂട്ടി തീരുമാനിക്കുന്നു. അപ്പൊ അതാണ് കാലബോധത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നത്. ഈ കാലവും സൃഷ്ടിയിൽ അന്തർഭവിച്ചിരിക്കുന്ന ഒന്നാണ്. അപ്പോ സത്തിൽ നിന്ന് എന്ത് വരുന്നു, എല്ലാം ഒരേ സമയം പ്രകടമാകുന്നു എന്ന് പറയുമ്പോൾ കാലം കൂടി അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. നമ്മുടെ ചെറിയ കാലങ്ങൾ നമ്മുടെ ബോധം സൃഷ്ടിക്കുന്ന പോലെ ദൈവമായ സത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇതെല്ലാം പ്രകടമാകുന്നു. ആ പ്രകടമാകുന്നതിൽ അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, സത്തിൽ നിന്ന് പ്രകടമാകുന്നതിൽ പ്രകടമാകുന്നതാണെന്ത് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും നമ്മളെല്ലാവരും സർവൈവ എല്ലാവരും. അങ്ങനെ പ്രകടമാകുമ്പോൾ അവിടെ വീണ്ടും സൃഷ്ടി നടത്തുന്നു ആര്? ഈ പ്രകടമായ എല്ലാവരും കൂടെ ചേർന്നു. ബ്രഹ്മാവ് ബ്രഹ്മാവിന്റെ പണി നടത്തുന്നു, മനുഷ്യര് മനുഷ്യന്റെ പണി നടത്തുന്നു, പക്ഷിമൃഗാദികൾ അവരുടെ പണി നടത്തുന്നു, ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ള സൃഷ്ടി മുഴുവൻ എന്ത് ചെയ്യുന്നു? സൃഷ്ടിയിൽ ഏർപ്പെട്ടിരിക്കുന്നു, കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അപ്പോ അങ്ങനെയാണ് സൃഷ്ടിയെ കുറിച്ചുള്ള ഇവിടെ സങ്കല്പം. അപ്പൊ ഇത് അതിനെ കുറിച്ചുള്ള ഒരു പൊതുധാരണയാണ്. ഓരോ ഭൗതികമായ ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ഓരോ അണുവിനെയും എടുത്ത് പരിശോധിച്ചിട്ട് ഇവിടെ എന്താ നടക്കുന്നത്, ഇതെങ്ങനെയാണ് എന്ന് വെച്ചാൽ ഒരു ബഹിർമുഖമായി പരിശോധിക്കുകയാണ്. ഒരു കാക്ക എങ്ങനെയുണ്ടായി, ഒരു കിളി എങ്ങനെയുണ്ടായി, ഒരു മൃഗം എങ്ങനെയുണ്ടായി, മനുഷ്യനെങ്ങനെയുണ്ടായി എന്ന് വസ്തുനിഷ്ഠമായ ഒരു പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തി ഓരോ സിദ്ധാന്തങ്ങളും ആവിഷ്കരിക്കുകയാണ്. അപ്പോ ഇവിടെ അദ്വൈതത്തിന്റെ നില അതല്ല. അവരെന്ത് ചെയ്യുന്നു? എല്ലാത്തിനെയും സൃഷ്ടിയായി കണ്ടിട്ട് ആ സൃഷ്ടി, സമഗ്രമായ സൃഷ്ടി, സമഷ്ടിപ്രപഞ്ചവും സമഷ്ടിപ്രപഞ്ചം സൃജിച്ചും അങ്ങനെ എപ്പോഴും ഈ സമഷ്ടിപ്രപഞ്ചത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. വിശ്വം എന്നെല്ലാം പറയുന്നു, ജഗത് എന്നെല്ലാം പറയുന്നു. അതാണ് ആധ്യാത്മികമായ ചിന്ത എന്ന് പറയും. ഓരോന്നിനെ എടുത്ത് പരിശോധിച്ചിട്ട് അതിൽ നിന്നും സൃഷ്ടിയുടെ രഹസ്യം കണ്ടെത്തുക, ഭൂമിയിൽ അന്വേഷിച്ച് സൃഷ്ടിയുടെ രഹസ്യം കണ്ടെത്തുക. അത് കണ്ടെത്താകുമ്പോഴേക്കും സൂര്യനെ പഠിക്കുക, അതിന് പിന്നെ ചൊവ്വയെ പഠിക്കുക. അവിടെ നിന്ന് അതൊരു രീതിയാണ്. അതിൽ നിന്നും മനുഷ്യനെന്തുണ്ടാകുന്നു? വളരെ വിപുലമായ അറിവുണ്ടാകുന്നു, നിഷേധിക്കാൻ പറ്റില്ല. അറിവെല്ലാം മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അവന്റെ ഈ ഭൂമിയിലെ നിലനിൽപ്പിനും ഈ ഭൂമിയിലെ അതിജീവനത്തിനുമൊക്കെ അവൻ ആ അറിവിനെ പ്രയോജനപ്പെടുത്തുന്നു. അതാണ് ആ അറിവിന്റെ നേട്ടം. അത് നേട്ടമുള്ള അറിവാണ്. ഏത്? ഭൗതികമായ അറിവ്, ശാസ്ത്രത്തിന്റെ നേട്ടം. അതിന് ദോഷമുണ്ടാകും, അതും അവൻ അനുഭവിക്കേണ്ടി വരും. ഗുണമുണ്ടാകും, അതും അവൻ അനുഭവിക്കേണ്ടി വരും. അവനവിടെ ദോഷത്തെ ഒഴിവാക്കി ഗുണത്തെ നേടാൻ ശ്രമിക്കും. ആ തരത്തിലല്ല, അത് ഒരു ചിന്താ രീതി. ഇത് മറ്റൊരു ചിന്താ രീതി. ഇവിടെ പറയുന്ന എന്താണോ, ഈ ജഗത്തിനെ ഒന്നായി കണ്ടിട്ട്, ജഗത്തിനെ ഒന്നായി കാണാന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ജഗത്തിനെ ഒന്നായി കണ്ടിട്ട് ഇതെങ്ങനെ പ്രകടമായി? പറയുന്നു ഇതൊരു സത്തിൽ നിന്നും പ്രകടമായി എന്ന് പറയും. അങ്ങനെ ചിന്തിക്കാൻ എന്താ കാരണം? കാരണം അല്ലെങ്കിൽ ഇത് സത്തിൽ നിന്ന് പ്രകടമായി, അറിവിൽ നിന്ന് പ്രകടമായി. യസ്മാത് പ്രാദുരാസി, ഏതെന്നിൽ നിന്നാണ് പ്രകടമായത്? ആ ഒന്ന് സത്താണ് അറിവാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? കാരണം നമ്മൾ ആധ്യാത്മികമായി എന്താണ് ജഗത്തിന്റെ കാരണമെന്ന് ചിന്തിച്ചാൽ, ബാഹ്യമായി ജഗത്തിന് കാരണത്തെ ചിന്തിച്ചാലും സർവത്ര നമ്മൾ അറിവിനെ ആശ്രയിക്കുന്നു. അതാണ്, അത് ആത്മീയ അറിവായാലും ഭൗതിക അറിവായാലും എന്താണ്, അറിവ് അറിവിനെ ആശ്രയിച്ചാണ്, അറിവിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തത്. അപ്പോ അറിവാണ് സർവാധാരം എന്നൊരു നിഗമനത്തിലാണ് ഈ പറയുന്ന അദ്വൈതികൾ എത്തിച്ചേർന്നു, അങ്ങനെ ചിന്തിച്ചവർ എത്തിച്ചേർന്നു. പിന്നെ അതിനൊരു കാരണമുണ്ട്. ഇന്നത്തെ പോലെയുള്ള പഠന സൗകര്യങ്ങളോ പഠന ഉപകരണങ്ങളോ പഠന രീതികളോ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്തു? ആന്തരികമായി ചിന്തിച്ചു. അപ്പൊ സൃഷ്ടി നടന്നു കഴിഞ്ഞോ, നടക്കുന്നു, ഇനിയും നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവന്റെ നിലയിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കുറെ നടന്നു, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു, ഭാവിയിൽ ഇനി നടക്കാനുണ്ട്. നമ്മുടെ കാലബോധത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കും. അല്ല, ഇവിടെ പറയുന്ന രീതിയിൽ എന്താണോ ആണെങ്കിൽ ഇതെല്ലാം പ്രകടമായി, ജഗത്തെല്ലാം പ്രകടം, ഏത് രൂപത്തിൽ പ്രകടമായി എന്നുള്ളതാണ്. ഏത് രൂപത്തിൽ പ്രകടമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെപ്പോഴും ഇങ്ങനെ പ്രകടമായിരിക്കുകയാണ്. ഇന്ന് ഏത് രൂപത്തിൽ കാണുന്നു, ഈ രൂപത്തിൽ ഇപ്പൊ പ്രകടമായിരിക്കുന്നു. മുമ്പ് ഏത് രൂപത്തിലാണോ ഉണ്ടായിരുന്നത് ആ രൂപത്തിൽ അന്ന് പ്രകടമായി, നാളെ ഏത് രൂപത്തിലാണോ ഇത് പ്രകടമാകുന്ന ആ രൂപത്തിൽ പ്രകടമാകുന്നു എന്ന് നമ്മുടെ കാലബോധം വെച്ച് പറയാം. അതുകൊണ്ടാണ് സൃഷ്ടി പ്രളയം ഇങ്ങനെയൊക്കെയുള്ള ഇത് വരുന്നത്. അത് രണ്ട് ചിന്താഗതിയാണ്. അപ്പോ ഒന്നിൽ നിന്നത് പ്രകടമായി, പ്രകടമായപ്പോ പറയുന്നു സർവയോ എല്ലാവരും ഇങ്ങനെ പ്രകടമായി, നമ്മളെല്ലാവരും അങ്ങനെ പ്രകടമായവരാണ്. അപ്പൊ ചോദിക്കുന്നു നമ്മളെല്ലാം ഇങ്ങനെ ഒന്നിൽ നിന്നും പ്രകടമായാണെങ്കിൽ പിന്നെ മാതാപിതാക്കൾ എന്താ ചെയ്തത്? മാതാപിതാക്കളും അവരുടെ പ്രവൃത്തികളും അവരിൽ നിന്നുണ്ടായതും എല്ലാം എന്താണ്? ഇങ്ങനെ പ്രകടമായതിനകത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. ഇതെല്ലാം ഈ പ്രകടഭാവത്തിലാണ്. അതുകൊണ്ടാണ് പറയുന്നത് സുപ്തേരുവ, ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് ഇതിനെയൊക്കെ, നമ്മൾ എങ്ങനെയാണോ അനുഭവിക്കുന്നത്, അതുപോലെ ഒരു സത്തിൽ ഇതെല്ലാം പ്രകടമായി. അത് അപ്പൊ നമ്മളീ കാണുന്ന നമ്മുടേതായ ചെറിയ പ്രപഞ്ചമല്ല, നമ്മൾ ഓരോരുത്തരും കാണുന്ന പ്രപഞ്ചമല്ല. പിന്നെയോ നമ്മൾ കാണുന്നതും നമ്മൾ കാണാത്തതും, നമ്മൾ അറിയുന്നതും നമ്മൾ അറിയാത്തതും, ഇനി അറിയാനുള്ളതും ഇതുവരെ അറിഞ്ഞു കഴിഞ്ഞതും, നമ്മുടെ പൂർവികന്മാരായ മനുഷ്യർ അറിഞ്ഞതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? പിന്നെ ഒരുപാട് കാര്യങ്ങൾ മറിഞ്ഞുപോയി നമ്മൾ അറിയാതെ ഈ ലോകത്ത്. കൽപ്പ ആദിയിൽ അസത്തായിരുന്നു, പിന്നെ ഉണ്ടായി, പിന്നെ വീണ്ടും അസത്തായി, വീണ്ടും ഉണ്ടായി. ഇങ്ങനെയൊക്കെ സൃഷ്ടി സംഭവിക്കുന്നു എന്ന് പറയുന്നത് ആ സത്തിൽ നിന്നുള്ള സൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ അറിയുന്ന സൃഷ്ടിയല്ല അതൊന്നും, നമ്മൾ അറിഞ്ഞില്ല, ഇനിയോട്ട് അറിയാനും പോകുന്നു. അപ്പൊ നമ്മുടെ ഈ ചെറിയ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഊഹിക്കുകയാണ്, നമുക്കൊരു ചെറിയ ജാഗ്രതയും ഒരു സുഷുപ്തിയും വീണ്ടും ഒരു ജാഗ്രതയും വരാമെങ്കിൽ ഈ പ്രപഞ്ചത്തിന് മൊത്തം ഇതുപോലെ ഒരു ജാഗ്രതയും സുഷുപ്തിയും ജാഗ്രതയും ഇങ്ങനെ മാറി മാറി സംഭവിക്കാം. ഈ പ്രപഞ്ചത്തിന്റെ ജാഗ്രതയും സുഷുപ്തിയും അതാണ് കല്പവും സൃഷ്ടിയും, കല്പവും പ്രളയവും, സൃഷ്ടിയും പ്രളയവും എന്ന് പറയുന്നത്. അത് ഈ നമ്മുടെ ചെറിയ അനുഭവത്തിൽ നിന്ന് ചിന്തിച്ച് എത്തിച്ചേരുന്ന ഒരു നിഗമനമാണത്. ഇതുപോലെ ആയിരിക്കും പ്രപഞ്ചത്തെ സംബന്ധിച്ചെത്തുമ്പോൾ. ഇതൊരു പൊതുവായ കാഴ്ചപ്പാടാണ്, പഴയ കാഴ്ചപ്പാട്, അദ്വൈതികളുടെ കാഴ്ചപ്പാട്. അത് തന്നെയാണ് ഗുരു പറയുന്നത്. ഇത് ചിന്തയിലൂടെ എത്തിച്ചേരുന്ന ഒരു നിഗമനമാണ്. അതിനോട് ആൾക്കാർക്ക് യോജിക്കാം, യോജിക്കാം, എന്തുവാകാം. പക്ഷെ ആ പഴയ കാഴ്ചപ്പാട് തന്നെയാണ് ഗുരു ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് അസത്ത് സത്ത് എന്നെല്ലാം പറയുന്ന രീതി. ഉപനിഷത്തിൽ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ പറയുന്നു. അപ്പോൾ ഗുരു ആധുനികനാണ് ഇവിടെ മാറി എന്ന് വെച്ചാൽ ഈ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. ആസീതഗ്രേ അസദേവേദ എന്ന് പറയുന്നത് പണ്ട് ഉപനിഷത്തിൽ പറഞ്ഞ അതേ ആശയം തന്നെ. പിന്നെ ഒരു ഗുരുവിന്റേതായ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചു എന്നുള്ളതേ. വ്യാഖ്യാനത്തിൽ എല്ലാ ആര് വ്യാഖ്യാനിച്ചാലും അവരവരുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കും. കാരണം ആ പരമ്പരയിലൂടെ ഈ കാര്യങ്ങൾ ഇങ്ങനെ തലമുറ തലമുറകളായി ഗ്രന്ഥങ്ങളിലൂടെ വ്യക്തികളിലൂടെ എല്ലാം വന്നേ അറിവ്, അറിവിനെ സ്വാംശീകരിച്ചാണ് ഒരാളെ വീണ്ടും അവതരിപ്പിക്കുന്നത്. അങ്ങനെ സ്വാംശീകരിച്ച് അവതരിപ്പിച്ച ആളാണ് ഗുരു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ധനാധിപ പട്ടോ യസ്മ പ്രാതുരാസ്മി. ഇതൊരു ഉപനിഷത്തുകൾ പറഞ്ഞ കാര്യമാണ്. അയ്യോ അത് ഉപനിഷത്ത് വേദം അതൊക്കെ ബ്രാഹ്മണന്റെ അല്ലേ, ബ്രാഹ്മണന്റെ വേദത്തിലും ഉപനിഷത്തിലും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജാതിയിൽപ്പെട്ട ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞാൽ നാണക്കേടല്ല, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് തന്നെയാ പറഞ്ഞിരിക്കുന്നത്, നാണക്കേടാണെങ്കിൽ പിന്നെ സഹിച്ചേ പറ്റും. അങ്ങനെ ചിന്തിക്കുന്ന കാര്യമില്ല, അതിനെല്ലാം മൊത്തം തകർത്ത് കളയണമെന്നുള്ളൊരു അഭിപ്രായം ഗുരുവിനില്ലേ, ഗുരുവിന്റെ അഭിപ്രായം. അതാണ് മറ്റു പലരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് ഗുരുവിനുള്ള വ്യത്യാസം. ഗുരു പറയുന്ന അതിൽ നിന്ന് നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക, മോശമായതിനെ തള്ളിക്കളയുക. അതാണ് മറ്റു പലരും പറഞ്ഞിരിക്കുന്നത്. എന്താണ് പാടയതിനെ തള്ളിക്കളയുക, അത് മൊത്തം അസംബന്ധമാണ്, അതിൽ ഒന്നും. അത് അവര് പറയുന്നതിന്റെ എന്താണ് സാമൂഹികമായ ദൃഷ്ടി പറയുന്ന, അങ്ങനെ നോക്കുമ്പോൾ അത് ശരിയാണ്, അതിൽ നിന്നും എടുക്കാൻ മൊത്തം വിഷമാണ്. ആധ്യാത്മിക ദൃഷ്ടിയിലാണ് ഗുരു പറയുന്നത്, അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പലതും ഉണ്ട്. രണ്ട് ദൃഷ്ടിയിലാണ് കാണുന്നത്. അമ്പത്കർ മറ്റും പറഞ്ഞിരിക്കുന്നതാണ്, അതൊക്കെ ഡൈനാമിറ്റ് വെച്ച് തകർത്ത് കളയണമെന്നാണ്. ഏത് വേദവും അതൊരു അതിന്റെ ഒരു സാമൂഹിക ദൃഷ്ടിയിലാണ്. അതിൽ പറയുന്ന ബ്രഹ്മവാദം അതൊക്കെ അസംബന്ധമാണ്, ഒന്നും തന്നെ അതിൽ നിന്ന് സ്വീകരിക്കാവുന്നില്ലെന്ന്. ബുദ്ധൻ പറയുന്നത് വേദത്തിന്റെ പ്രാമാണികതയെ നിഷേധിച്ചു ബുദ്ധൻ, പക്ഷെ തത്വത്തെ കുറിച്ച് പറയുമ്പോ ബുദ്ധൻ സ്വന്തം രീതിയിൽ പറഞ്ഞു, അതിന് വേദത്തെ കൂട്ടുപിടിച്ചില്ല. അപ്പൊ ഗുരു പറഞ്ഞതുപോലെ എന്താണ് ഉപനിഷത് ഉക്തി രഹസ്യം ഓർത്തിടണമെന്ന് ബുദ്ധൻ പറഞ്ഞിട്ടില്ല, വേദത്തെ പ്രമാണമായി സ്വീകരിച്ചില്ല. എന്നാ ബുദ്ധൻ പറയുന്നതിലും വേദത്തിലെ ചില തത്വങ്ങൾ കാണും, അതുപോലെ അതാണ് വ്യത്യാസം. വേദത്തെ പ്രമാണമാക്കി അത് പറഞ്ഞില്ല ബുദ്ധൻ, വേദത്തെ തള്ളിക്കളഞ്ഞു. നമ്മുടെ ചാർവാകനും ബുദ്ധനും ജൈനനും ഒക്കെ അങ്ങനെയുള്ള പോലെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അംബേദ്കർ പോലെ ഉള്ള ആധുനികന്മാരും അങ്ങനെയാണ്, അവരതിനൊന്നും കൈകൊണ്ട് തൊടാൻ പോലും കൊള്ളാത്ത സാധനങ്ങൾ എന്നാവുന്നു. പക്ഷെ ഗുരുവിന്റെ നിലപാടല്ല, അതാണ് അതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളത്. അങ്ങനെ ഒരു നിലപാട് വന്നു കഴിഞ്ഞാൽ ഗുരുവിന് പിന്നെ ഈ ബ്രഹ്മത്തെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ഗുരു എന്താണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്? എന്താണ് ബ്രഹ്മനജയന്തിരിയാണ്, ഇതൊക്കെ ഉപനിഷത് സിദ്ധാന്തങ്ങളാണ് ഗുരു പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയെങ്കിലും വ്യാഖ്യാനിച്ചൊന്നും കൊണ്ടുപോകാൻ ഒക്കത്തില്ല, കാരണം ഒന്നാമത് സംസ്കൃതത്തിലാണ് പറഞ്ഞത്, മലയാളത്തിൽ മാത്രം പറഞ്ഞെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. സംസ്കൃതത്തിൽ പറഞ്ഞുകൊണ്ട് പിന്നെ അതിനെ വ്യാഖ്യാനിച്ച് വേറെ എന്തെങ്കിലും ആക്കാൻ പറ്റത്തില്ല. അതൊക്കെ പലതരത്തിലും വ്യാഖ്യാനിക്കാം. ബ്രഹ്മം എന്ന് പറയുമ്പോ സത്, ശൂന്യം എന്ന് പറയുമ്പോ സത്തല്ല, അതിനെയും നിഷേധിക്കുകയാണ് ശൂന്യം. ബുദ്ധന്റെ എന്താണെന്നുള്ളത് പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാര് വ്യാഖ്യാനിച്ചെടുത്താണ്. അങ്ങനെയാണ് അതിനെയാണ് ബുദ്ധന്റെ എന്ന് പറയുന്നത്. ബുദ്ധന്റെ ശിഷ്യന്മാർ പറഞ്ഞതിനാണ് ബുദ്ധൻ എന്ന് പറയുന്നത്. കാരണം ബുദ്ധൻ പറഞ്ഞത് എന്താണ് കുറച്ച് ഉപദേശം പാരിഭാഷയിൽ, ഇത്തരമുള്ള വലിയ ദാർശനികമായ കാര്യങ്ങൾക്കൊന്നും അവിടെ വ്യക്തമായ ഒന്നും പറയുന്നില്ല. അത് പിന്നെ ശിഷ്യന്മാരാണ് അതിന് വ്യക്തം. ഗുരു അങ്ങനെയല്ല, തനിക്ക് പറയാനുള്ളത് വ്യക്തമായി ലളിതമായ ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് വ്യാഖ്യാനിച്ച് ഒരു പരിധിയുണ്ട്. തത്വമസി എന്നൊക്കെ ഗുരു എഴുതി വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ വ്യാഖ്യാനിച്ച് മാറ്റുന്നു? സർവം ഹി സച്ചിദാനന്ദം എന്നൊക്കെ എഴുതി വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി വേറെന്താ അർത്ഥം പറയാനോ? സ്നേഹം നാനാസ്തി കിഞ്ചന അദ്വൈതമാണ്. ഗുരു അദ്വൈതത്തോടൊരു സ്പഷ്ടമായി പറഞ്ഞിരിക്കുകയാണ്. ഗുരുവിന്റെ അനുയായികളായ നാസ്തികന്മാർക്ക് അതൊന്നും പിടിക്കത്തില്ല. പക്ഷെ എന്ന് വിചാരിച്ചു അതിനേറ്റവും വലിയ ഉദാഹരണമാണ് ഡോക്ടർ ഭാസ്കർ. ഡോക്ടർ ഭാസ്കർ ഇതൊക്കെ വ്യാഖ്യാനിക്കുന്നതിന് മുമ്പ്, പഠിക്കുന്നതിന് മുമ്പ് പറഞ്ഞു ഇതൊക്കെ എന്തോ ശൈവമാണ് അതാണ്. അവസാനം വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വന്നപ്പോ പിന്നെ പറയാൻ തുടങ്ങി ഇതിന്റെ ഒരു അദ്വൈതത്തിന്റെ ഒരു ഇഴയുണ്ട്, ഇത് അദ്വൈതം പോലെയാണ് ഇരിക്കുന്നത്, നിഷേധിക്കാൻ വയ്യ. വ്യാഖ്യാനിച്ച് പഠിച്ചു പഠിച്ചു വന്നു മനസ്സിലായി ഇതിൽ അദ്വൈതം തന്നെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറയാം അദ്വൈതം അല്ലാത്തതും ഉണ്ട് അങ്ങനെയൊക്കെ പറയുന്നു. ദർശനന്മാരെയൊക്കെ ഒരാൾ പഠിച്ചിട്ട് അദ്വൈതം അല്ല എന്നിങ്ങനെ പറയും. അദ്വൈതം തന്നെയാണ്. അങ്ങനെ നമ്മൾ നിഷ്പക്ഷമായി പഠിച്ചാലും അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അവിടെ പറയുന്നത് ഇതാണ് അതിന്റെ കാഴ്ചപ്പാട്. എന്താണ് സത്തിൽ നിന്ന് പ്രകടമായി, പ്രകടമായിപ്പെട്ടാണ് എന്താണ് അതാണ് സൃഷ്ടി. ആ സൃഷ്ടിപ്പെടുന്നതാണ് ബ്രഹ്മാവ് തുടങ്ങിയല്ല. പിന്നെ അവരുടെ സൃഷ്ടി അവരുടെ വകയ്ക്ക് വേറെയും നടക്കുന്നു. ഇതാണ് ഗുരു പറയുന്നത്.